ഉത്പന്നങ്ങളെ ബ്രഹ്മസൂത്രി മൂന്ന് പതിനൊന്ന് അല്ലെങ്കിൽ രണ്ട് സൂത്രം ഇരുപത് വിധ്രുവ ധർണവത്ത് പറഞ്ഞ മൂന്ന് കൂട്ടൽ സൂര്യലോകത്തെ പ്രാപിക്കുന്നു, ഒരാള് മുക്തിയെ പ്രാപിക്കുന്നു എന്നിങ്ങനെ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നു. നൈഷ്ഠിക ബ്രഹ്മചാരി, വാനപ്രസ്ഥൻ, ഗൃഹസ്ഥൻ, പൃഥക്വേച്ച, ഇങ്ങനെ വേർതിരിച്ച് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് വേഷഭേദ വിദേശകൽപ്പത്, ഈ ഭേദനിർദ്ദേശ ഭേദവിദേശം അവകൽപ്പത്തെ യുക്തമായിരിക്കുന്നു. അതുകൊണ്ടിവിടെ ആശ്രമങ്ങൾ നാലാണ്, മൂന്നല്ല എന്നർത്ഥം. നഹീപം ഭവതി ദേവതജ്ഞത്വമന്തപ്രജ്ഞോ അന്യതരസ്തു അനിവർ മഹാപ്രജ്ഞയിരി. ഇങ്ങനെ ഒരിക്കലും പ്രയോഗിക്കാറില്ല രണ്ടുപേര്, ദേവതത്തിനും യജ്ഞത്തിനും. ഇവർ രണ്ടുപേരും മന്ദബുദ്ധികളാണ്. എന്നാൽ ഇതിൽ ഒരാൾ മഹാബുദ്ധിമാനാണ്, അങ്ങനെ പറയാറില്ല. രണ്ടുപേരും മന്ദബുദ്ധികളാണ്, ഒരാൾ മഹാബുദ്ധിമാനെന്ന് പറയാറില്ല. ഇനി പറയണമെങ്കിൽ എങ്ങനെ പറയും? ദേവദത്തനും യജ്ഞദത്തനും മന്ദബുദ്ധികളാണ്, പക്ഷെ വേറൊരാളുടെ അയാൾ മഹാബുദ്ധിമാനാണ്. അതുപോലെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മൂന്നാശ്രമങ്ങൾ ഉള്ളവർ മുക്തിയില്ല, എന്നാൽ ഇനി നാലാമതൊരാശ്രമമുണ്ട്, അവർക്ക് മുക്തിയുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. നാലാമത്തെ ആശ്രമം വേറെയാണ്, അതിനൊരിക്കലും നൈഷ്ഠിക ബ്രഹ്മചര്യം, വാനപ്രസ്ഥാശ്രമം, ഗൃഹസ്ഥാശ്രമം ഇതിനോട് ചേർക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ആശ്രമം വേറെ ഉണ്ടെങ്കിൽ അത് വ്യക്തമായാൽ അങ്ങനെ ഒരാശ്രമത്തിലാണ് ജ്ഞാനം. സന്യാസാശ്രമക്കാർക്കാണ് ജ്ഞാനം, മറ്റു മൂന്ന് പേർക്കും അല്ല എന്നാണ്. നഹീവം ഭവതി, ഇങ്ങനെ സംഭവിക്കാറില്ല. ദേവദത്തെ യജ്ഞദത്തവും മന്ദപ്രജ്ഞവും, ദേവദത്തിനും യജ്ഞദത്തിനും മന്ദപ്രജ്ഞന്മാരാണ്. അന്യതരസ്തു അനിവർ മഹാപ്രാജ്ഞ, ഈ രണ്ടുപേരിൽ ഒരാൾ മഹാപ്രാജ്ഞനാണ്. ഭവതിത്വ ഏവം, പക്ഷെ ഇങ്ങനെ വരാം, എങ്ങനെ? ദേവദത്തെ യജ്ഞദത്തോ മന്ദപ്രജ്ഞോ വിഷ്ണുമിത്രസ്തു മഹാപ്രാജ്ഞ. ദേവദത്തിനും യജ്ഞദത്തിനും മന്ദബുദ്ധികളാണോ? എന്നാൽ വിഷ്ണുമിത്രൻ മഹാബുദ്ധിമാനാണ്, മഹാപ്രാജ്ഞനാണ്. അങ്ങനെ ഇവിടെ ശിഖരം പറയുന്നു സന്യാസാശ്രമത്തെ വളരെ വ്യക്തമായി നിർദ്ദേശിച്ചിരിക്കുന്നു. അങ്ങനെ നിർദ്ദേശിച്ചിരിക്കുന്നതുകൊണ്ട് ജ്ഞാനത്തെ അതിനോട് ബന്ധപ്പെടുത്തിയാൽ മതി. ആ ജ്ഞാന സമ്യക് ജ്ഞാനമാണ്, ആശ്രമ സന്യാസാശ്രമമാണ്. മറ്റൊരിടത്തും ജ്ഞാനം യോജിക്കത്തില്ല. തസ്മാത് പൂർവേ ഇത്രയ ആശ്രമണ പുണ്യലോക ഭാജ പരിശിഷ്യമാണ് പരിവ്രാടേവ അമൃതത്വ ഭാഗ്. അതുകൊണ്ടിവിടെ ചാന്ദോഗ്യത്തിൽ ത്രയോ ധർമ്മസ്കന്ധ എന്ന് പറയുന്നിടത്ത് തുടർന്നു വരുന്ന ഭാഗങ്ങളിലെല്ലാം ആദ്യത്തെ മൂന്നാശ്രമികളാണ് പുണ്യലോകത്തെ പ്രാപിക്കുന്നവരാണ്. അത് മോശമായ കാര്യമില്ല, അവർക്ക് ശ്രേഷ്ഠമായ ലോകങ്ങളെയാണ് അവർക്ക് ലഭിക്കുന്നത്. എന്നാൽ മുക്തി പരിവ്രാജകനം മാത്രം. തസ്മാത് പൂർവേത്രയ ആശ്രമിണ, പറഞ്ഞ മൂന്നാശ്രമികളും പുണ്യലോകം ഭജ, പുണ്യലോകത്തെ ഭജിക്കുന്നവരാണ്. പരിശിഷ്യമാണ് പരിവ്രാട്, ശേഷിക്കുന്ന ആരാണ്? പരിവ്രാജകൻ. ആ പരിവ്രാജകന് മാത്രമേ അമൃതത്വം സാധ്യമാകൂ. ഇത് ഭാഷ്യക്കാരൻ്റെ മുഖ്യമായ ഒരാശയമാണ്. മുക്തി പരിവ്രാജകന് മാത്രമേ സാധ്യമാകൂ. മറ്റുള്ളവർക്ക് മുക്തി സാധ്യമല്ല. പരിഭ്രാട് ഏവ, ഏവ ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നു, ഉറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു. പരിഭ്രാജകന് മാത്രമേ അത് സാധ്യമാകൂ മുക്തി. പിന്നെ ഉത്തരായണ മാർഗത്തിലൂടെ പോയി ബ്രഹ്മലോകത്ത് ചെന്ന് കൽപ്പാന്തത്തിൽ ഹിരണ്യഗർഭനോട് ഒരുമിച്ച് മുക്തി എന്നെല്ലാം പറഞ്ഞാൽ അതങ്ങേയിരിക്കും. അത്തരൊരു മുക്തിക്ക് തടസ്സം പറയുന്നത്, മുക്തി എന്ന് പറയുമ്പോൾ അതെല്ലാം പരിഗണിക്കണം. ഇവിടെ മുക്തി എന്ന് പറയുന്നത് ഈ ശരീരത്തിലിരിക്കെ തത്വജ്ഞാനത്തിന് ശേഷം ഉള്ള മുക്തി, അത് ജീവൻ മുക്തി എന്നാണ് അഭിപ്രായം. അത് പരിവ്രാജകന് മാത്രമേ സാധ്യമാവൂ. മറ്റുള്ളവര് മറ്റ് മുക്തന്മാരൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്ന് മനസ്സിൽ വരും. പരിവ്രാജകനല്ലാത്ത മുക്തന്മാരൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അത് ഇവിടെ ഇവിടുത്തെ ചർച്ച പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഇവിടെ പ്രാമാണി ചിന്തയാണ്. അപ്പോൾ പ്രമാണത്തിലൂടെ പരിശോധിക്കുമ്പോൾ ഇതേ സാധ്യമാകും. പിന്നെ വേറെ എവിടെയെങ്കിലും മുക്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഗ്രഹസ്ഥന്മാർക്ക് മുക്തിയുണ്ടെന്നെല്ലാം പറഞ്ഞാലും അതൊന്നും പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഉണ്ടെന്ന് പറയണമെങ്കിൽ ഭാഷകാരനത് സമ്മതമല്ല, ഉണ്ടെങ്കിൽ അതൊരു അപവാദം മാത്രം എന്നാണ് ഭാഷകാരൻ്റെ നിലപാട്. ശ്രുതി പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുമ്പോൾ പരിവ്രാജകന് മാത്രമേ ഉള്ളൂ മുക്തി. തത്വജ്ഞാനിയാണെങ്കിലും ജ്ഞാനം സമ്യജ്ഞാനം ഉണ്ടായാലും അവിടെ പരിവ്രജനം കൂടിയെത്തിയത് അത് സംഭവിച്ചിരിക്കണം എന്നാണ്. തത്വജ്ഞാനം ഉണ്ടായാലും പരിവ്രജനം സംഭവിച്ചിരിക്കണം. പ്രമാണത്തിലൂടെ അങ്ങനെ തീരുമാനിക്കാൻ പറ്റൂ. ദൃഷ്ടാന്തങ്ങൾ പലതും കാണും. കേവലം ദൃഷ്ടാന്തത്തെ ആശ്രയിച്ചാണ് ചർച്ച ചെയ്യുന്നത്, പിന്നെ പ്രമാണത്തിൻ്റെ ആവശ്യമില്ല. ഒരു കഥയിൽ പറയുന്നു ഒരു ഗൃഹസ്ഥന് മുക്തനായി, ദൃഷ്ടാന്തം മാത്രമാണ്. അത് അർത്ഥവാദമാകാം, അങ്ങനെയാകാം, അങ്ങനെ പലതും സംഭവിക്കും. കഥം പുനർ ബ്രഹ്മസംസ്ഥശബ്ദോ യോഗാത് പ്രവർത്തമാന സർവത്ര സംഭവൻ പരിവ്രാജകൻ ഏവാവതിഷ്ഠേത. പക്ഷെ ഇതൊരിക്കലും പൂർവക്ഷിക്ക് സമ്മതമായൊരു കാര്യമില്ല. ബ്രഹ്മസംസ്ഥൻ, ബ്രഹ്മണിസ്ഥിതൻ എന്നാണ്, ബ്രഹ്മനിഷ്ഠൻ എന്നാണ്. അതൊരു വ്യുത്പന്ന ശബ്ദമാണ്, വ്യുത്പത്തി അർത്ഥമുണ്ട്. ഇപ്പൊ ബ്രഹ്മസംസ്ഥൻ എന്നുള്ളതുകൊണ്ട് ഇവിടെ മുക്തനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഒരുകൂടെ ശബ്ദമല്ലല്ലോ, വ്യുത്പന്ന ശബ്ദമാണ് ബ്രഹ്മണിസ്ഥിതൻ എന്നുള്ള വ്യുത്പത്തിയുള്ളത്. ഇപ്പൊ ബ്രഹ്മണിലാ ബ്രഹ്മത്തിലാരാണോ സ്ഥിതൻ, അവൻ ബ്രഹ്മസംസ്ഥൻ. ബ്രഹ്മത്തിൽ സ്ഥിതനാകുക എന്ന് വെച്ചാൽ ശ്രവണ മനനങ്ങളിലുള്ള നിഷ്ഠ, അതിലൂടെ ജ്ഞാനപ്രാപ്തി. ഇത് ബ്രഹ്മചാരിക്കും വാനപ്രസ്ഥനും ഗൃഹസ്ഥനും എന്തുകൊണ്ട് സംഭവിച്ചുകൂട? പരിപ്രാജകനെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. പരിപ്രാജകൻ എന്ന് പറയുന്ന രൂഢശബ്ദമാണ്, ഒരാശ്രമക്കാർക്ക് വേണ്ടി പ്രത്യേകം പറയുന്നതാണ്. വിത്പത്തിക്ക് അവിടെ പ്രാധാന്യം. വിത്പത്തി എന്ന് വെച്ചാൽ ഭക്ഷ്യകാരൻ പറഞ്ഞു, പരിവ്രജതി സന്യസ്യതി സർവം കർമ്മ പരിത്യജ്യ സന്യസ്യതി, സർവകർമ്മങ്ങളെയും പരിത്യജിച്ച് കിന്നവനാണ് പരിപ്രാജൻ. ഇനി പരിത്യജ്യ വ്രജതി, എല്ലാം ഉപേക്ഷിച്ചിട്ട് സഞ്ചരിക്കുന്നവൻ, അങ്ങനെ അർത്ഥം പറയാം, വേണമെങ്കിൽ പറയാം. പക്ഷേ പരിവ്രാജക ശബ്ദരൂഢമാണ് സന്യാസി എന്നുള്ളത്. അപ്പോൾ അതിൽ സഞ്ചരിക്കുന്നോ സഞ്ചരിക്കുന്നില്ലയോ ഇതൊന്നും വിഷയമല്ല, ഇരുന്നാലും മതി. സഞ്ചരിക്കുന്നവരുമുണ്ട്, സഞ്ചരിക്കാത്തവരുമുണ്ട്. പക്ഷെ ബ്രഹ്മസംസ്ഥ ശബ്ദം അതുപോലെ അല്ല, ഒരു വ്യുത്പന്ന ശബ്ദമാണ്, അവരടുത്ത് രൂഢമല്ല. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മനിഷ്ഠ ബ്രഹ്മസംശബ്ദത്തെ പ്രത്യേകിച്ചൊരു ആശ്രവുമായി ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. പൂർവക്ഷി പറയാണ് സന്യാസാശ്രമം ആയിട്ട് ബന്ധപ്പെടുത്തുന്നുണ്ട്. ആർക്ക് ബ്രഹ്മനിഷ്ഠ ആകാമോ അവരെല്ലാം ബ്രഹ്മനിഷ്ഠയുള്ളവരാണ്, അവരൊക്കെ ബ്രഹ്മജ്ഞാനികളാണ്, അവരൊക്കെ മുക്തന്മാരാണ്. അത് ബ്രഹ്മചാരിയാകാം, ഗൃഹസ്ഥനാകാം, വാനപ്രസ്ഥനുമാകാം. ഇപ്പം ബ്രഹ്മസംസ്ഥ ശബ്ദത്തെ വ്യുത്പന്ന ശബ്ദമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ പൂർവക്ഷിയുടെ അഭിപ്രായത്തിൽ ഏത് ആശ്രമത്തിലിരിക്കുന്ന ആളും ബ്രഹ്മജ്ഞാനിയാകാം. രൂഢശബ്ദമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പരിപ്രാജകനെ മാത്രമേ എടുക്കാൻ പറ്റൂ. നിങ്ങൾ എന്താ എടുക്കുന്നത്? രൂഢശബ്ദമാണോ? അതോ വ്യുത്പന്ന ശബ്ദമായിട്ടാണോ? നിരൂഢ അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ബ്രഹ്മസംസ്ഥ എന്ന് പറഞ്ഞ രൂഢം പരിവ്രാജകനാണ്. അപ്പൊ ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി, പരിവ്രാജകൻ മോക്ഷത്തെ പ്രാപിക്കും. അവിടെയും തോരാറുണ്ട്. പരിവ്രാജകൻ എന്ന് വെച്ചാൽ കേവലം ആശ്രമത്തെ സ്വീകരിച്ചിരിക്കുന്നവനും പരിവ്രാജകനാണ്. ബ്രഹ്മചര്യം വാനപ്രസ്ഥം ഗാർഹസ്ഥ്യം ഇതുപോലൊരു ആശ്രമം മാത്രമാണ് പരിവ്രജനമെന്ന് പറയുന്നു. ആ ആശ്രമം ആർക്ക് സ്വീകരിക്കാം? അതിന് ജ്ഞാനം വേണമെന്നില്ല. സ്മൃതികളിൽ പല സാഹചര്യങ്ങളിലും ആശ്രമം വിധിച്ചിട്ടുണ്ട് സന്യാസം. കർമ്മം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ സന്യാസാശ്രമം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. രോഗിയാണെങ്കിൽ സന്യാസാശ്രമം സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ സന്യാസം എന്ന് പറയുന്നത് ആർക്കും ആകാം, അതിന് ജ്ഞാനം വേണമെന്ന് നിർബന്ധമുണ്ട്. പരിപ്രയോജനം എന്ന് വെച്ചാൽ ശരിക്കും അവിടെയാണ് രൂഢമായിരിക്കുന്നത്, സന്യാസാശ്രമത്തിൽ. അല്ല, ജ്ഞാനം എന്തിനാ? ജ്ഞാനത്തിന്റെ ആവശ്യമുണ്ട്. അല്ലാതെ തന്നെ ഒരാൾ സന്യാസാശ്രമത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാൾ മുക്തനാവും, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഏതാശ്രമത്തിലിരുന്നാലും ശരി, ആ ആശ്രമത്തെ ഉപേക്ഷിച്ചിട്ട് സന്യാസാശ്രമത്തെ സ്വീകരിക്കുക, സ്വീകരിച്ചാൽ മുക്തി. ഭക്ഷ്യകാരന് സമ്മതമല്ല. അങ്ങനെയെല്ലാം ആശ്രമത്തെ സ്വീകരിക്കുന്നത് സ്മാർത്ഥ സന്യാസം മുഖ്യമായിട്ടും അത് പറയുന്നത് ശ്രുതിയിലും പറയുന്നുണ്ടെങ്കിലും മുഖ്യമായും പറയുന്നത് സ്മൃതികളിലാണ്. പലതരത്തിലുള്ള സന്യാസങ്ങളും അത് സ്വീകരിക്കണമെന്ന് ഒക്കെ പറയുന്നു. അപ്പോൾ അതിന് ജ്ഞാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ജീവിത സാഹചര്യങ്ങളുണ്ടും ഒരാൾ സന്യാസീകരിക്കുന്നത് തെറ്റൊന്നുമില്ല. കഷ്ടപ്പാടോ ദുരിതമോ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടുകളോ പണ്ടും അനുവദിച്ചിട്ടുള്ളതാണ്. അങ്ങനെ തന്നെ അത് സ്വീകരിക്കാം, തെറ്റൊന്നുമില്ല. ഉദരനിമിത്തം ബഹുകൃത വേഷം എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല, അത് അംഗീകരിച്ചിട്ടുള്ളതായിരിക്കണം. പിന്നെ അവിടെ ജ്ഞാനമില്ല, അതുകൊണ്ട് മുക്തിയില്ല എന്നുള്ളൊരു ഇതേ ഉള്ളൂ. അല്ലാതെ സ്മൃതി അങ്ങനെയുള്ള അനധികാരികളുടെ സന്യാസം പോലും അംഗീകരിക്കുന്നു. പിന്നെന്താ? അപ്പോൾ പരിവ്രാജകൻ എന്ന് പറയുന്നത് സന്യാസാശ്രമത്തിൽ രൂഢമാണ്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മസംസ്ഥാ അമൃതത്വമേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം സന്യാസം സ്വീകരിക്കുന്നുണ്ട്, ഒരാൾ മുക്തരായി തീരുമല്ലോ, പിന്നെന്തിനാ ജ്ഞാനം? ഇതാണ് പൂർവക്ഷി പറയുന്നത്. രൂഢ്യഭ്യുഗമേ ബ്രഹ്മസംസ്ഥ ശബ്ദം പരിഭ്രാജകൻ എന്നുള്ള രൂഢ്യർത്ഥത്തെ സ്വീകരിക്കുകയാണെങ്കിൽ ആ ശബ്ദത്തിന് ആശ്രമമാത്രാത് അമൃതത്വ പ്രാപ്തേഹേ, ആശ്രമ മാത്രം കേവലം ആശ്രമം സ്വീകരിക്കുന്നുണ്ട് തന്നെ മോക്ഷം പ്രാപിക്കുമെന്ന് ഇവിടെ നിന്ന് കിട്ടും. ബ്രഹ്മസംസ്ഥോ അമൃതത്വമേതി ഞാൻ ആനർത്ഥിക പ്രശ്നം ജ്ഞാനം പിന്നെന്തിനാ? അപ്പൊ സന്യാസം പരിവ്രജനം എന്ന് പറയുന്നത് കേവലം സന്യാസാശ്രമത്തെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഭക്ഷ്യകരണം അംഗീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് മുക്തി കിട്ടത്തില്ലെന്നുള്ളതേ ഉള്ളൂ. മുക്തി അതുകൊണ്ട് ലഭിക്കുമെന്നുള്ളത് അംഗീകരിക്കുന്നില്ല. കേവലം സന്യാസാശ്രമത്തെ സ്വീകരിക്കാം. ഉദര നിമിത്തം എന്ന് പറയുന്നത് ദോഷമൊന്നുമില്ല. സന്യാസ ഒരാള് സ്വീകരിച്ചാൽ അയാൾക്ക് ജ്ഞാനം ഉണ്ടാകണമെന്നോ ഇനി ജ്ഞാനം ഉണ്ടായാലേ സന്യാസം സ്വീകരിക്കാവുന്നു, ഇനി ജ്ഞാനം ഉണ്ടായാൽ തന്നെ ഇവിടെ പറയുന്ന സമ്യക് ജ്ഞാനമാണെന്നൊന്നും നിയമമല്ല. അത് ഭാഷകരണം അംഗീകരിക്കുന്നതായിരുന്നു. അതുകൊണ്ടല്ലേ പറഞ്ഞു അന്വേഷിച്ച ബ്രഹ്മചാരിയും പരലോകത്തെ പ്രാപിക്കുന്നു, ഹിരണ്യഗർഭലോകത്തെ പ്രാപിക്കുന്നു. പിന്നെ ഈ ആശ്രമങ്ങളിൽ എത്ര നിഷ്കർഷ പാലിക്കുന്ന എന്താണ്? അത് ഏത് രീതിയിലായാലും ശരി, സന്യാസമായാലും ശരി, അല്ല നൈഷ്ഠിക ബ്രഹ്മചര്യമായാലും ശരി, ഗൃഹസ്ഥാശ്രമമായാലും ശരി, ഇതെല്ലാം വിഹിതമായി അംഗീകരിക്കുന്നു, വിധിച്ചിരിക്കുകയാണ്. വിധിച്ചിരിക്കുമ്പോൾ അങ്ങനെ ഒരു ആശ്രമത്തിലേക്ക് കടക്കുന്ന വിഹിതമായ ആശ്രമത്തിലേക്ക് ഒരാൾ പ്രവേശിക്കുകയാണ്. അങ്ങനെ പ്രവേശിക്കുമ്പോൾ അവിടെ എന്താണോ വിധിച്ചിരിക്കുന്ന ആ കർമ്മങ്ങളും ചെയ്യണം. അതുകൊണ്ടാണ് ശരി, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, എനിക്കെന്താ ഞാനുണ്ടായാൽ എന്താ കുഴപ്പം? ഞാൻ ഗൃഹസ്ഥനാണ്, എനിക്ക് ഞാനായി ഉണ്ടായാലും എന്താ തകരാറ്? തകരാറൊന്നുമില്ല. ഭാഷ്യകാരൻ പറയുന്നു അങ്ങനെ ഞാനും ഉണ്ടാവുകയാണെങ്കിൽ സന്യാസം സംഭവിച്ചേ മതിയാവൂ, ഇതേ ഉള്ളൂ. അല്ല, ഞാൻ ജ്ഞാനിയാണ്, ബ്രഹ്മചാരിയാണ്, ഞാൻ ജ്ഞാനിയാണ്, എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയായി തുടരാൻ പറ്റത്തില്ല. ഇതാണ് ഭാഷ്യകാരന്റെ സന്യാസം. സ്മാർത്ഥ സന്യാസം അങ്ങനെയല്ല, അതൊരാശ്രമത്തെ സ്വീകരിക്കുന്നു. അതാണ് ഈ ഉടുപ്പിടുന്ന സന്യാസം. ഉടുപ്പിടുന്ന സന്യാസമായാലും ഉടുപ്പിടാത്ത സന്യാസമായാലും ഇതല്ല, ഇത് സ്മാർത്ഥ സന്യാസം. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൂടെ ചെയ്യണം. കുറെ വിധികളും നിഷേധങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തു പോകുന്ന ഒരു സന്യാസം. അതിനെക്കുറിച്ചല്ല ഭാഷകാരനോട് സംസാരിക്കുന്നു, പൂർവപക്ഷി അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതിന്. ഭാഷകാരനും ഭാഗികമായി അംഗീകരിക്കുന്നുണ്ട്. സ്മൃതസന്യാസം നിഷേധിക്കാൻ പറ്റില്ല, സ്മൃതികൾ വിധിച്ചിരിക്കുന്നതന്നെ. അപ്പോൾ ഭാഷകാരൻ പറയുന്ന സന്യാസം സമൂഹത്തിൽ നിന്ന് അപ്രത്യക്ഷമാകുകയും സ്മാർത്ഥസന്യാസം സമൂഹത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നതാണ്. അത് സന്യാസി എന്ന് അഭിമാനിക്കുന്നവരെങ്കിലും അത് തിരിച്ചറിയണം. ഇതാണ് സന്യാസം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഭാഷകാരൻ്റെ അദ്വൈത പരമ്പരയിൽ, അദ്വൈത പരമ്പരയിൽ അത് മുഖ്യമാണ്. ആശ്രമം മാത്ര അമൃതത്വ പ്രാപ്തിയിൽ ഞാനാണ് ആക്രോശിച്ചത്. ബ്രഹ്മസംസ്ഥി ബ്രഹ്മണി പരിസമാപ്തിർ അനന്യ വ്യാപാരതാരൂപം തന്നിഷ്ഠത്വം നൽകിയത്. താൻ പറയുന്ന സന്യാസം എന്താണെന്ന് ഭാഷകാരൻ പറയും. നിങ്ങൾ പറയുന്ന സന്യാസം ശരിയായിക്കോട്ടെ, അങ്ങനെ ഒരു സന്യാസം ഇരുന്നോട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ താൻ പറയുന്ന പരിവർജനം എന്ന് പറയുന്നത് എന്താണ്? ബ്രഹ്മസംസ്ഥ. അതെന്താണ്? ബ്രഹ്മണി പരിസമാപ്തി. അവിടെ എല്ലാ കർമ്മങ്ങളുടെയും പരിസമാപനമാണ്. പിന്നെ അവിടെ യാതൊരു കർമ്മങ്ങളുമില്ല. അതാണ് അതിൻ്റെ വിശേഷത. ബ്രഹ്മചാരിയായി തന്നെ ഇരിക്കട്ടെ, ബ്രഹ്മനിഷ്ഠൻ എന്ന് പറഞ്ഞാൽ വേറെ ഒരു കർമ്മം വരാൻ പാടില്ല. ബ്രഹ്മചാരിക്ക് ഗായത്രി ഉപേക്ഷിക്കാൻ പാടില്ല. പ്രത്യവായം അത് ഉപേക്ഷിക്കാൻ പാടില്ല. യജ്ഞോപവീതം ഉപേക്ഷിക്കാൻ പാടില്ല. പ്രത്യവായം ചിക ഉപേക്ഷിക്കാൻ പാടില്ല. പാപം ഇതൊക്കെയാണ് പഴയ വിധി. ബ്രഹ്മചാരിയാണെങ്കിൽ ഇതെല്ലാം വേണം. എന്തുകൊണ്ട്? അവിടെ വിഹിതമായിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിന്, സന്ധ്യാവന്ദനം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ ഇടപാടുകളെല്ലാം വേണം. ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ ഇതൊക്കെ അങ്ങ് ഉപേക്ഷിക്കുന്നതിനോ, ഉപേക്ഷിക്കുന്നെങ്കിൽ ഞാനും കൊണ്ട് ഉപേക്ഷിച്ചാലോ? പിന്നെ അവിടെ ഇത്തരം കർമ്മങ്ങളൊന്നുമില്ല. അത് പരിപ്രജനമായി. ആ സന്യാസത്തെയാണ് ഭാഷ്യകാരൻ പറയുന്നത്. ഭൂരോക്ഷി പറയുന്ന അതല്ല. ഭൂരോക്ഷി പറയുന്നത് സ്മാർത്ഥ സന്യാസം, ഒരാശ്രമത്തിലേക്ക് പ്രവേശിക്കുക. ബ്രഹ്മചാരിയാണ്, ഇനി എനിക്ക് ഗാർഹസ്ഥ്യം വേണ്ട. ഗൃഹസ്ഥൻ തീരുമാനിക്കുന്നു, എനിക്ക് ഇനി ഗാർഹസ്ഥ്യം തുടരാൻ താല്പര്യമില്ല. എന്നാൽ പിന്നെ സന്യാസം അതുമാകാം. അങ്ങനെ ഒരാശ്രമത്തെ സ്വീകരിക്കുമ്പോൾ അവിടെ തത്വജ്ഞാനം ഇല്ല, ഇല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണം. അവിടെ ആ ആശ്രമത്തിൽ എന്താണോ വിധിച്ചിരിക്കുന്നത് അത് ചെയ്യണം. അല്ലെങ്കിൽ പറയുന്ന പ്രത്യവായം പാപം ഉണ്ടാവും. ആശ്രമ ഭ്രഷ്ടനാകാനും പാടില്ല. അങ്ങനെയാണ് പഴയ നിയമങ്ങളാണ്. ഇന്നിപ്പം സമൂഹത്തിൽ ഇത്തരം ചർച്ചയ്ക്ക് തന്നെ യാതൊരു പ്രസക്തിയും. ഇത്തരം ചർച്ചകളൊക്കെ വരുന്നത് കേവലം ആധ്യാത്മികമായ ഒരു സമൂഹത്തിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ പൊതുസമൂഹത്തിൽ ഇത്തരം ചർച്ചയ്ക്ക് മാർഗസന്യാസമാകാൻ വേണ്ട എന്നൊരു പൊതു സമൂഹത്തിൽ ചർച്ചയുടെ വിഷയമേ. ആധ്യാത്മികമായ സമൂഹത്തിലുണ്ട്. കാരണം അതും ആധ്യാത്മിക സമൂഹം എന്ന് പറയുന്നിടത്തും എല്ലായിടത്തും ഇല്ല. ഇവിടെ പറയുന്ന അദ്വൈതികളുടെ സമൂഹത്തിലാണ് ഇതിൻ്റെ ആവശ്യം വരുന്നത്. ഇത്തരത്തിലുള്ള ചർച്ച, സന്യാസം മറ്റുമൊക്കെ എല്ലാവർക്കും ഉണ്ട്, അദ്വൈതികൾക്കും എല്ലാവർക്കും ഉണ്ട്. അവരാരും ഇവിടെ ഭാഷകാരൻ പോലെയുള്ള നിലപാടെല്ലാവർക്കും, അവരൊന്നും ഇത്തരത്തിലുള്ള ചർച്ച ചെയ്യുന്നു. അദ്വൈതികളുടെ സമൂഹത്തിൽ വരുമ്പോൾ അവിടെ മാത്രമേ ഈ ചർച്ചയ്ക്ക് ഒരു വിലയുള്ളൂ. അവിടെ ഇതാണ് ഭാഷകാരൻ്റെ നിലപാട്. ആശ്രമസന്യാസത്തെ അംഗീകരിക്കുന്നു, അതുമാകാം, ദോഷമല്ല. പക്ഷെ ആശ്രമസന്യാസം സ്വീകരിക്കുമ്പോൾ അതൊരു വിധിക്ക് അനുസരിച്ചായതുകൊണ്ട് അവിടെ വിഹിതമായ എന്താണോ അതൊക്കെ ചെയ്യണം, അനുഷ്ഠിക്കണം. അതുകൊണ്ടാണ് ഈ അദ്വൈതികളുടെ പരമ്പരയിൽ ദണ്ഡി സന്യാസമൊക്കെ വരും, ദണ്ഡൊക്കെ പിടിച്ചുകൊണ്ടുള്ള സന്യാസം. എന്നുവെച്ചാൽ ഒരാശ്രമ സന്യാസമാണ്. അപ്പോൾ ആശ്രമത്തിൽ വിഹിതമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അവർക്ക് ഇതെല്ലാം ആവശ്യമുണ്ട്, വടിയും ഇതെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ സന്യാസം എന്ന് പറയുമ്പോൾ അവിടെ സന്യാസനിഷ്ഠ എന്ന് പറയുന്നത് ആ സന്യാസം ആശ്രമസന്യാസത്തെ അവിടെ സന്യാസം സ്വീകരിക്കുന്നു. സ്വീകരിക്കുമ്പോൾ അതിനോടനുബന്ധമായി കാലാകാലങ്ങളിൽ ആചാര്യന്മാരോ ശാസ്ത്രങ്ങളോ ഒക്കെ നിർദ്ദേശിക്കുന്ന അനുഷ്ഠാനങ്ങളൂടെ ചെയ്യുക, അതിൽ തന്നെ പോകണം. അതൊന്നും മുടക്കാൻ പാടില്ല. പൂജയോ ഇടപാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും നിർത്താൻ പാടില്ല, അതൊക്കെ മുടങ്ങാതെ ചെയ്യണം. അതുകൊണ്ടാണ് ശങ്കരാചാര്യന്മാർ നാം മുടങ്ങാതെ പൂജ ചെയ്യുന്നു. ആൾക്കാർക്ക് പലർക്കും ഓതിശ്യമാണ്, അതെന്താ അവരങ്ങനെ ചെയ്യുന്നു, അവർ പൂജയൊന്നും മുടക്കാറില്ല, മുടക്കാൻ പാടില്ല. കഷ്ടകാലത്തിന് ജയിലിലെങ്ങാനായി പോയാലേ പൂജ മുടങ്ങത്തുള്ളൂ, അല്ലെങ്കിൽ അവരുടെ പൂജ മുടങ്ങത്തില്ല. അങ്ങനെയൊക്കെയുള്ളൂ ചരിത്രങ്ങൾ. അങ്ങനെയൊക്കെ മുടങ്ങിയിട്ടുണ്ട് പൂജ. അല്ലെങ്കിൽ മുടക്കാൻ പാടില്ല, എന്തുകൊണ്ട്? കാരണം അവിടെ വിധിച്ചിട്ടുള്ള അനുഷ്ഠാനങ്ങൾ അത് ചെയ്യണം. അത് സ്മാർത്ഥ സന്യാസമാണ്, ഇവിടെ ഭാഷകാരൻ പറയുന്ന സന്യാസമല്ല. അത് ചെയ്യില്ലെങ്കിൽ പാപമുണ്ടാവും, പാപബോധം. ആ പാപബോധം ഉള്ളത് കൊണ്ടാണ് അത് മുടങ്ങാതെ പോകുന്നത്. അത് നിയമമാണ് സന്യാസത്തിൻ്റെ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആചാര്യന്മാർ അവരുടെ നിഷ്ഠകളിൽ ഒരു മാറ്റവും വരുത്താത്തത്. അതിനുള്ള അവകാശം അവർക്കില്ല. പാപഭയം അവരുടെ ഉള്ളിലുണ്ട്. ഭാഷ്യകാരൻ പറയുന്ന ഈ ഇവിടെ പറയുന്ന സന്യാസവുമായിട്ട് ബന്ധമില്ല. അതാണ് ബ്രഹ്മസംസ്ഥി ബ്രഹ്മണി പരിസമാപ്തി അനന്യം വ്യാപാരതാരവും. അവിടെ അന്യം വ്യാപാരങ്ങളൊന്നുമില്ല, അതാണ് പരിസമാപ്തി എന്ന് പറയുന്നത്. അന്യം വ്യാപാരഭാവം, ഒരു തരത്തിലുള്ള അനുഷ്ഠാനങ്ങൾ അവരെ ബന്ധിക്കുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ അവർക്ക് കർത്തവ്യമായിട്ടില്ല. ഇന്നത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ പാപം. അങ്ങനെയൊരു പാപബോധമില്ല. അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് സാറിന് മനുഷ്യനെ നിയന്ത്രിക്കുന്നതിന് അത് ആവശ്യമാണ്. നീതി തിരിച്ച് ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് പാപം ഉണ്ടാകും. അപ്പോൾ ആ പാപബോധം അവനുള്ളത് കൊണ്ടാണ് അവൻ മര്യാദയ്ക്ക് പോകുന്നത്. ആ പാപബോധമില്ലെങ്കിൽ അവൻ അവൻ്റെ തോന്നിയ രീതിയിലൊക്കെ പ്രവർത്തിക്കും. പക്ഷെ ഇവിടെ പറയുന്ന ശ്രൗത സന്യാസത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ തത്വജ്ഞാനം, അതുകൊണ്ട് അനന്യ വ്യാപാരത രൂപത്തിലാണ്. അപ്പോൾ അവന് അവിടെ കർത്തവ്യമില്ല. അതുകൊണ്ട് തന്നെ കർത്തവ്യ ലംഘനം കൊണ്ടുവരുന്ന പാപഭയവുമില്ല, പാപഭീതിയില്ല. കർത്തവ്യം ഉണ്ടെങ്കിലല്ലേ അത് ലംഘിച്ചാൽ എനിക്ക് പാപം വരുമോ എന്നുള്ള ചിന്ത വരും. കർത്തവ്യമില്ലെങ്കിൽ ഇങ്ങനെയാ പാപഭീതി വരുന്നു. തന്നിഷ്ടത്വതി, അതാണ് ഇവിടെ പറയുന്നത്. അനന്യ വ്യാപാരത രൂപത്തിലുള്ള അതിനെ കേവലം ജ്ഞാനനിഷ്ഠ എന്നേ പറയാൻ പറ്റൂ, വേറൊന്നും അതിന് പേര് പറയാൻ പറ്റില്ല. ഒരു തരത്തിലുള്ള ആചാരനിഷ്ഠയും കർമ്മനിഷ്ഠയും ഒന്നും തന്നെ അവിടെയില്ല. അപ്പൊ ഈ ഭാഷകാരൻ പറയുന്ന ഈ സന്യാസത്തെ ഏതെങ്കിലും പുരാണങ്ങളിൽ കാണുന്ന സന്യാസമായിട്ടോ കഥകളിൽ ഇതിഹാസങ്ങളിൽ കാണുന്ന സന്യാസമായിട്ട് ഒന്നും ഇതിനെ താരതമ്യപ്പെടുത്താൻ പറ്റത്തില്ല. ഇത് ഭാഷകാരന്റെ സ്വന്തമാണ്. നമ്മളേതെങ്കിലും ഒരു ഋഷിയോ മുനിയോ അവരുടെ സന്യാസമൊക്കെ എടുത്തിട്ട് അതങ്ങനെ അവരങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കാൻ പാടില്ല. ഭാഷകാരൻ പറഞ്ഞത് പ്രാമാണ്യചിന്തായാം പുരുഷ പ്രവൃത്തിയുടെ അധിഷ്ഠാന്ത, പ്രമാണത്തെ ആശ്രയിച്ച് ചർച്ച ചെയ്യുക, അല്ലാതെ വ്യക്തികളെ ആശ്രയിച്ചിട്ടല്ല. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ശരിയാകത്തില്ല. ദുർവാസാവ് അങ്ങനെ ആയിരുന്നില്ലേ, വസിഷ്ഠൻ ഇങ്ങനെ ആയിരുന്നില്ലേ, വിശ്വാമിത്രൻ മറ്റു രീതിയിലായിരുന്നില്ലേ, അതൊന്നും ഇവിടെ കൊണ്ടുവരാൻ പാടില്ല. അതിനെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു. ജ്ഞാനം എങ്ങനെ സംഭവിക്കുന്നു, ജ്ഞാനം സംഭവിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കർമ്മനിവൃത്തി സംഭവിക്കുന്നത് എന്നുള്ളത് ശ്രുതിയുടെ താല്പര്യമനുസരിച്ച് നിർണ്ണയിക്കുകയാണ്. വ്യക്തികളെ കണ്ടിട്ട് ആ വ്യക്തി അങ്ങനെയായിരുന്നു, ഈ വ്യക്തി ഇങ്ങനെയായിരുന്നു, അങ്ങനെയല്ല തീരുമാനിക്കും. അത്തരം ചർച്ചയ്ക്കൂടെ യാതൊരു പ്രസക്തിയില്ല. അങ്ങനെ ചർച്ച വന്നാൽ തീരുമാനത്തിലെത്താനും പറ്റത്തില്ല. കാരണം വ്യക്തികൾ ഓരോരുത്തരും ഓരോ തരത്തിലാണ്. ആരെ വച്ച് തീരുമാനിക്കും സന്യാസി എന്ന രീതിയിലാകണം, വസിഷ്ഠനെ വെച്ച് സ്വീകരിക്കുന്നു, ദുർവാസാവിനെ വെച്ച് സ്വീകരിക്കുന്നു, വിശ്വാമിത്രനെ വെച്ച് സ്വീകരിക്കുന്നു, എങ്ങനെ സ്വീകരിക്കും? അസാധ്യമായ കാര്യമാണ്. അപ്പൊ അതിലൊരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ വ്യക്തികളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് പ്രമാണത്തെ വെച്ച് മാത്രം. അതാണ് ഭാഷകാരന്റെ നിലപാട്. അപ്പൊ അവിടെ സർവകർമ്മ പരിസമാപ്തിയാണ് സന്യാസം, തന്നിഷ്ഠത്വമാണ് ബ്രഹ്മനിഷ്ഠ ബ്രഹ്മസംസ്ഥ എന്ന് പറയുന്നു. തച്ച ത്രയാണം ആശ്രമമാണ് സംഭവം. അത് ഈ പറഞ്ഞ മറ്റു ഒരു ആശ്രമങ്ങളിലും സാധിക്കില്ല ബ്രഹ്മനിഷ്ഠത്വം. ആശ്രമ സന്യാസത്തിന് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? സ്വാശ്രമഹിത കർമ്മ അനനുഷ്ഠാനെ പ്രത്യവാശ്രമ. കാരണം ഇതാണ്, ഓരോരോ ആശ്രമത്തിനും അതാതിൻ്റെതായ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്നു. ശ്രുതി അല്ലെങ്കിൽ സ്മൃതി, കൂടുതൽ സ്മൃതികളിലാണ് അതൊക്കെ വരുന്നത്. ബ്രഹ്മചാരി അത് ചെയ്യണം എന്നുള്ളത് വിധിച്ചിരിക്കുന്നു. അത് ചെയ്തല്ലേ പറ്റൂ. ആ ഒരു ആശ്രമത്തിലിരിക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്താൽ അങ്ങനെ ഉപനയനം ചെയ്ത് വേദാധ്യയനം തുടങ്ങുന്നത് പോലാണ് ബ്രഹ്മചാരിയാകുന്നത്. ഓരോ ഒരു ശിശുവാണ്. പിന്നെ അവിടെ ആചാര്യൻ പഠിപ്പിക്കുക, ഇന്ന് ഇന്നതൊക്കെയാണ് ആചാരങ്ങൾ, സന്ധ്യാവന്ദനം ചെയ്യണം, ഗായത്രി ചൊല്ലണം, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അയാൾക്ക് അത് ചെയ്തല്ലേ പറ്റൂ. ആശ്രമത്തിലിരിക്കുന്നിടത്തോളം കാലം അല്ലെങ്കിൽ പിന്നെ ആശ്രമത്തിന് എന്താ അർത്ഥം? ആശ്രമ വ്യവസ്ഥയ്ക്ക് എന്താ അർത്ഥം? ശരി, അതിരുന്ന് കഴിയുമ്പോൾ അതിലെന്തെങ്കിലും വീഴ്ച വന്നാലോ പ്രായച്ചത്വം, അല്ലെങ്കിൽ പാപം ഉണ്ടാകും. അത് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് തന്നെ പാപമാണ്. അപ്പോൾ പുണ്യ പാപ വിചാരത്തിലൂടെയാണ് ഈ ആചാരങ്ങളെല്ലാം നിലനിർത്തുന്നത്, നിലനിർത്തിയിരുന്നത് പഴയകാലത്ത്. ഇന്ന് മനുഷ്യൻ അങ്ങനെയുള്ള പുണ്യഭാവ ചിന്തയൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ആരും ഈ ആചാരങ്ങളൊന്നും സ്വീകരിക്കാത്ത. ഈ ആചാരങ്ങൾ നിലനിൽക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിൽ ഭയം വേണം. പുണ്യപാപങ്ങൾ ചെയ്താൽ പുണ്യം ഉണ്ടാകും, ചെയ്തില്ലെങ്കിൽ പാപം ഉണ്ടാകും, നരകഭയം. അങ്ങനെയാണത് നിലനിർത്തിയിരിക്കുന്നു. ആ ശ്രുതി തന്നെ പറയും, ധർമ്മത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ആശ്രമധർമ്മത്തെ കുറിച്ച്, അവന് പാപം ഉണ്ടാകും. അപ്പോൾ അതിന് നിലനിർത്തിയിരിക്കുന്ന ഈ ധർമ്മ വ്യവസ്ഥയെ ഒരാൾക്കെങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റും? ഒരാശ്രമത്തിലിരിക്കുന്നതാണ് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അതിനുപേക്ഷിക്കാൻ പിന്നെ ഒരു വഴിയേ ഉള്ളൂ, സന്യാസം. പക്ഷെ അതിന് ജ്ഞാനം വേണം. ഇത് ഇതൊക്കെ ഭാഷകാരന്റെ വ്യക്തമായ നിലപാടുകളാണ്. അതാണ് സ്വാശ്രമ വിഹിത കർമ്മ അനനുഷ്ഠാനെ, അതാത് ആശ്രമത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രത്യവായ ശ്രമമാണ്, പ്രത്യവായ പാപമുണ്ട്. അപ്പോൾ ഗൃഹസ്ഥനാണ്, ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായും അങ്ങനെ തന്നെ ആയിരിക്കണം. ആദ്യം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം. അപ്പോൾ ആൾക്കാർ പറയും, പ്രായോഗികമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇന്ന് അനുഷ്ഠിക്കാൻ ഒക്കത്തില്ല. പലരും പറയുന്നു, പരാതിയാണ്. പണ്ടേ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞു, നൂറ്റാണ്ട് പോകുമ്പോൾ പറഞ്ഞു, ഇന്ന് അതൊന്നും അതുപോലെ അനുഷ്ഠിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാണ്. അനുഷ്ഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പറയരുത്, എന്താണോ ഞാൻ ശരിയായ വിധി അനുസരിച്ച് പോകുന്ന ബ്രഹ്മചാരിയാണ്, ഗൃഹസ്ഥനാണ്, സന്യാസിയാണെന്നൊന്നും പറയരുത്. ഞാൻ കാലം കൊണ്ട് മാറിയ ആളാണെന്ന് സ്വയം അംഗീകരിക്കേണ്ടി വരും. ആ മാറ്റത്തെ അംഗീകരിച്ചാൽ പ്രശ്നം എന്താണ്? അല്ലാതെ എത്രയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ശരി, വിധി അനുസരിച്ചൊരാൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല, കാലം മാറിപ്പോയി. ഭാഷകാരൻ പറയുന്ന ആ വൈദിക കാലത്തെ കണ്ടുകൊണ്ടാണ്, അതിൽ നിന്നും വ്യതിചലിച്ചാൽ പാപമുണ്ടാകും. അപ്പോ പരിപ്രാജകനോ? പരിപ്രാജകസ്യതു സർവകർമ്മ സന്യാസ പ്രത്യവായുന്ന സംഭവതി. പരിപ്രാജകനെ സംബന്ധിച്ച് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ബ്രഹ്മചാരിയുടെ വിധിച്ചിരിക്കുന്ന സന്ധ്യാവന്ദനാദി കർമ്മങ്ങളെയൊക്കെ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. അതുപോലെ ഗൃഹസ്ഥന് വിധിച്ചിരിക്കും പഞ്ചയജ്ഞം പോലെയുള്ള കർമ്മങ്ങൾ, അല്ലെങ്കിൽ ഇഷ്ട പൂർത്ത ദത്തകർമ്മങ്ങൾ, ഇതൊന്നും പരിപ്രാജകൻ അനുഷ്ഠിക്കേണ്ട കാര്യമില്ല. ഇതാണ് പഴയ സന്യാസം. അത് വെച്ചാൽ ലോക സേവനങ്ങളും മറ്റും ഇഷ്ട പൂർത്ത ദത്ത കർമ്മങ്ങളിൽപ്പെടുന്നതാണ്. ഈ പരിപ്രാജനത്തിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ട്? ഏഷണ ത്യാഗത്തിലൂടെയാണ് ആണ് സന്യാസിയായത്. അതിന് ഉള്ള ജ്ഞാനം അയാളിലുണ്ട്. അവിടെ ഒരു തരത്തിലുള്ള കർമ്മങ്ങളോടെ അയാളിൽ പ്രാപ്തമേ അല്ല. അതുകൊണ്ട് തന്നെ ആ കർമ്മങ്ങളെ ഉപേക്ഷിക്കുന്നതുകൊണ്ടുള്ള പാപമോ അയാൾക്കില്ല. അയാൾക്ക് പാപപുണ്യ ചിന്തയേ സന്യാസി. സ്മാർത്ഥ സന്യാസത്തെ അല്ല പറയുന്നത്, ഭാഷ്യകാരൻ പറയുന്ന ശ്രോത സന്യാസം. ഇതെന്താണെന്ന് മനസ്സിലാക്കിയെങ്കിലും ഇരിക്കുക. നമ്മുടെ സന്യാസിമാരാണ്, ഞങ്ങൾക്ക് വിധി നിഷേധങ്ങൾ ഉണ്ടെന്ന് പറയുന്നവരുണ്ട്, ഇല്ല എന്ന് പറയുന്നവരുണ്ട്. രണ്ടു കൂട്ടരായാലും ഇത് അറിഞ്ഞിരിക്കുന്നു. ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്, ഇല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? പരിപ്രാജകസ്യത്തു സർവകർമ്മ സന്യാസ. പരിപ്രാജകൻ എന്ത് ചെയ്തിരിക്കുന്നു? സർവധർമ്മങ്ങളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. പ്രത്യവായു എന്ന സംഭവതി, അയാളെ സംബന്ധിച്ച് പാപമില്ല, പുണ്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ബ്രഹ്മചാരിയോ ഗൃഹസ്ഥനോ വാനപ്രസ്ഥനോ ഒന്നും ബ്രഹ്മനിഷ്ഠ സാധ്യമല്ല. അങ്ങനെ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അയാൾ ആ നിമിഷം മുതൽ ഈ പറയുന്ന മൂന്ന് വിഭാഗത്തിനും പെടത്തില്ല. പരിപ്രാജകനാണ്. ഇവിടെയാണ് ചിലർക്ക് ചോദിക്കുന്നത്, അപ്പോൾ ഈ അത്യാശ്രമി എന്ന് പറയുന്നത്, അത്യാശ്രമി ഭൂപരമും പവിത്രം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത്യാശ്രമി എന്ന് പറഞ്ഞാൽ ആശ്രമങ്ങളെല്ലാം അതിക്രമിച്ചതിനാണ്. അപ്പോൾ സന്യാസത്തെ അതിക്രമിച്ചിരിക്കുന്നു. അപ്പോൾ അയാൾ പരിപ്രാജകനാണോ അത്യാശ്രമി? ഭാഷകാരന്റെ അഭിപ്രായത്തിൽ അത്യാശ്രമിയാണ് പരിപ്രാജകൻ, രണ്ടും ഒന്നാണ്. പിന്നെ അയാൾ ഏത് പരിവ്രജനത്തെയാണ് അയാൾ അതിക്രമിച്ചത്? ഏതിനെ? സ്മാർത്ഥ സന്യാസത്തെ. സ്പഷ്ടമാണ്, അത് വിശദീകരിക്കുമ്പോൾ സ്പഷ്ടമാണ്. അപ്പൊ സ്മാർത്ഥ സന്യാസത്തെയും ഉപേക്ഷിച്ചവനാണ് ആണ് ശരിക്കുള്ള പരിപ്രാജൻ. അപ്പൊ ആ പരിപ്രാജകൻ അത്യാശ്രമി എന്ന് പറഞ്ഞ പേരിൽ എഴുതി വെച്ചോണ്ടോ? നോട്ടീസ് അടിക്കുമ്പോൾ ചേർത്തോണ്ടൊന്നും കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. അപ്പൊ അത്യാശ്രമി എന്ന് പറയുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ഒരു അനുഷ്ഠാനങ്ങൾ കൊണ്ടും ബന്ധിതനായിരിക്കാൻ പാടില്ല. എന്നാലേ പറ്റും, അത്യാശ്രമിയാകും. ഒരു ആചാരങ്ങളിലും സ്വയം ബന്ധിക്കരുത്. അത്യാശ്രമി സ്മാർത്ഥന്റെ നിഷ്ഠകളും അവിടെ പാടില്ല എന്ന് വിചാരിച്ചാൽ എല്ലാം അങ്ങ് ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ചോളൂ, അതും സാധ്യമല്ല. ജ്ഞാനം വേണം, വെറുതെ അങ്ങ് ഉപേക്ഷിച്ചാലും അത്യാശ്രമിയാകത്തില്ല. എന്നാ പിന്നെ ഒരിടപാടും വേണ്ട, എല്ലാം ഇന്നത്തോടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചത് അവസാനിപ്പിക്കുന്ന ഒരു സംഗതിയല്ല, അത് സാധ്യമല്ല. തത്വജ്ഞാനം വേണ്ടേ? എല്ലാം സാധ്യമല്ല. അതെ, സഹജമായി സംഭവിക്കുക എന്ന് വെച്ചാൽ ഭാഷകാരൻ വിധി എന്ന് പറയുന്നു പറഞ്ഞാൽ ഇതിവിടെ ചർച്ച ചെയ്യുന്നത് എന്താണ്? ശ്രുതി പ്രമാണമുണ്ടോ എന്നുള്ള കാര്യമാണ് ഇക്കാര്യത്തിൽ. അങ്ങനെ തത്വജ്ഞാനം വരുന്നു, വേണം സന്യാസിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ആയില്ല, ശ്രുതി അത് അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടെ. ശ്രുതി അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അതാരും അംഗീകരിക്കത്തില്ല. പഴയകാലത്ത് ഇത് പോയി വിവരമുള്ള മനുഷ്യൻ്റെ മുമ്പിൽ പോയി പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണ്ടേ? അതുകൊണ്ടാണ് ഭാഷകാരൻ ചിലടത്ത് പറയുന്നതാണ് ഇവിടെ സന്യാസം വിധിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ അതിന് ശ്രുതി നിർദ്ദേശിച്ചിട്ടുണ്ട്, കർമ്മങ്ങളുടെ വിധി പോലെ തന്നെ. ഇവിടെ അതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇതിന് പ്രമാണമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ സന്യാസത്തിന് ആർക്കെങ്കിലും ആരെങ്കിലും ആവശ്യമുണ്ടോ? പെർമിഷൻ ആവശ്യമുണ്ടോ? എൻ്റെ ഇഷ്ടമാണ്, ഞാൻ സ്വാമിയാവും എന്ന് പറഞ്ഞാൽ കാര്യം തീർന്നില്ല. അതുപോരാ, പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യും. അത് സാധ്യമാണോ? അത് പ്രമാണമില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ആ കാലഘട്ടത്തിൽ വിശേഷിച്ച് ഇതൊന്നും ആരും അംഗീകരിക്കില്ല. സമൂഹത്തിൽ ഇതിൻ്റെ വിദ്വാൻമാരുടെ അംഗീകാരം കിട്ടത്തില്ല. അതുകൊണ്ട് ഇവിടെ വിധി എന്ന് പറഞ്ഞാൽ ശ്രുതി പ്രമാണവും നടത്തും. അതുവരെയുള്ള സന്യാസമല്ല സ്മാരത്ത സന്യാസം. ആ സന്യാസമാണ് നമ്മൾ കൊടുക്കുകയും വാങ്ങിയൊക്കെ ചെയ്യുന്നത്. ഗുരു ശിഷ്യന് സന്യാസം കൊടുത്ത് ശിഷ്യൻ സന്യാസം വാങ്ങി, അതിൻ്റെ ചടങ്ങുകൾ അല്ല സ്മാരത്ത സന്യാസം. അതിലും പഴയകാലത്ത് വ്യത്യാസമുണ്ടായി ഇന്നത്തെ പോലെ. അന്നത്തെ പഴയകാലത്ത് ആ സ്മാർത്ഥ സന്യാസം എന്ന് പറയുന്നതും ഇന്നത്തെ പോലെ ലോകസേവനത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വേണ്ടിയിട്ടല്ല ആയിരുന്നില്ല പണ്ട്. അങ്ങനെയുള്ള ഒരു സന്യാസം സ്വീകരിക്കുന്നതും കേവലം മറ്റ് കർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് പിന്നെ ആ സന്യാസാശ്രമത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം അനുഷ്ഠിച്ച് ശ്രവണാദി സാധനങ്ങൾ മാത്രം അനുഷ്ഠിക്കാൻ വേണ്ടിയായിരുന്നു പഴയ കാലത്തെയാണ്. ഇന്ന് വന്നിരിക്കുന്നതൊക്കെ കാലം കൊണ്ട് വന്ന മാറ്റങ്ങൾ. പിന്നെ ഇതിന് ഏതാ ശരി ഏത് തെറ്റെന്ന് ചോദിച്ചാൽ ശരിയും തെറ്റുമൊക്കെ അതാത് കാലത്തിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അന്ന് അതായിരുന്നു ശരി എങ്കിൽ ഇന്ന് ഇതൊക്കെയാണ് ശരി എന്ന് പറയേണ്ടി വരും. പരിപ്രാജക സ്ഥിതി സർവകർമ്മ സന്യാസ പ്രത്യവായുവിന് സംഭവതി അനനുഷ്ഠാന നിമിത്ത ഈ അനനുഷ്ഠാന നിമിത്തമായ അനുഷ്ഠാനം പ്രവർത്തിക്കാതിരുന്നാൽ വരുന്ന പ്രത്യവായം, അത് പരിവ്രാജകനിൽ ലേശമില്ല. പരിവ്രാജകൻ ഒരു പാവുവിന് സംവിജ്ഞാനം കൊണ്ട് വരുന്ന പരിവ്രാജനത്തിൽ പക്ഷെ അങ്ങനെ ഒരനുഷ്ഠാനവും ഇല്ല എന്നങ്ങനെ പറയാൻ പറ്റും. സമതമാദികളെല്ലാം പരിവ്രാജകളിലും ഉണ്ടല്ലോ. ഇത് പല ഭാഗത്തും ഭാഷകാരം ചർച്ച ചെയ്യും. അവിടെ പറയുന്നു, സമതമാദിസ്തു തദിയോ ധർമ്മോ ബ്രഹ്മ സംസ്ഥാന തയാ ഉപോത്ബലവും എന്ന വിരോധി. അത് ആ ബ്രഹ്മനിഷ്ഠയ്ക്ക് ഉപോത്ബലകമാണ് എന്നുവെച്ചാൽ അതിനെ സാധൂകരിക്കുന്നതാണ് സമതമാദി. വിരോധമല്ല, വിരോധം ഉണ്ടെങ്കിൽ ഉപേക്ഷിക്കേണ്ട. കർമ്മത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കർമ്മം എവിടെയാണോ വിരോധിയായി വരുന്നത് അത് ഉപേക്ഷിക്കുക. വിരോധിയില്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. സമാധമാദികൾ എല്ലാം പറയുന്നത് എന്താണ്? ബ്രഹ്മനിഷ്ഠയ്ക്ക് ബോധബലകമാണ്, അതിന് ബലം കൊടുക്കുന്നതാണ്, അതിനെ സാധൂകരിക്കുന്നതാണ്. അത് ഉപേക്ഷിക്കേണ്ട കാര്യം വരുന്നില്ല. അത് വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, പൂർവമേവ പ്രാപ്തത്വ. അതൊന്നും ഇപ്പോ വിഹിതമായി ചെയ്യുന്ന കാര്യമല്ല, പുറമേ തന്നെ സിദ്ധമാണ്. ഈ പറയുന്ന തരത്തിലുള്ള പരിവ്രജനത്തെ പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ ശമതമാദികളെല്ലാം സിദ്ധമായിരുന്നു. പരിവ്രജനത്തെ തുടരുന്നു എന്നേ ഉള്ളൂ. വിഹിതമല്ല, അതുകൊണ്ട് അനുഷ്ഠേയമല്ല, അതുകൊണ്ട് അതിൻ്റെ അനുഷ്ഠാനത്തിന് കർത്തൃത്വാദി ബുദ്ധിയുടെ ആവശ്യമില്ല. കർത്തൃത്വാദി ബുദ്ധി ആവശ്യമില്ലെങ്കിൽ അത് ജ്ഞാനനിഷ്ഠയ്ക്ക് വിരോധിയല്ല. വിരോധിയല്ലാത്തതിനെ പ്രത്യേകിച്ച് ത്യജിക്കുന്നതിനുള്ള യത്നവും ആവശ്യമില്ല. കാരണം അതിന് ഗ്രാഹ്യ ത്യാജ്യ ബുദ്ധിയൊന്നുമില്ല, അത് സഹജമായി പോകുന്നു. അപ്പോ അങ്ങനെയാണെങ്കിൽ ചോദിക്കും, കർമ്മങ്ങൾ അവിരോധിയായ കർമ്മങ്ങളാണ് അത് ഉപേക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മഹാത്മാക്കളുടെ ലോകസംഗ്രഹ പ്രവർത്തിക്കുന്നത് അവിരോധിയാണ്, അവരുടെ കർമ്മം ബാധിക്കുന്നില്ല, അത് മതിയല്ലോ. അത് ഉപേക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ, ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കാമല്ലോ. അപ്പോൾ പരിവ്രജനമെന്ന് പറയുന്നത് അവിടെ സംഭവിക്കുന്നില്ലല്ലോ, സർവകർമ്മസന്യാസം സംഭവിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചാൽ എന്താ സമാനം പറയുന്നത്? എന്താണ് നേരത്തെ പറഞ്ഞത്? ഇത് പുരുഷ പ്രവൃത്തി, അതിനവിടെ ദൃഷ്ടാന്തം അത് ഇവിടെ കൊണ്ടുവരേണ്ട കാര്യമുണ്ട്. പുരുഷപ്രവൃത്തിയെ ദൃഷ്ടാന്തമാക്കേണ്ട കാര്യം ഇല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കും, സംഭവിച്ചിരിക്കാൻ പണ്ട്. ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചല്ല. നിങ്ങൾ എന്തിനെ ആശ്രയിച്ച്? അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ഭാഷകാരൻ ഇവിടെ ചർച്ച ചെയ്യുന്നത് ശ്രുതി ആശ്രയിച്ച്. അപ്പോൾ ഇവിടെ വേണ്ടത് എന്താണ്? ഇതിനെക്കുറിച്ചുള്ള ബോധം. ആ ബോധം എന്ന് പറയുന്നത് എന്തിൽ നിന്നേ ഉണ്ടാകത്തുള്ളൂ? പ്രമാണത്തിൽ നിന്നേ ഉണ്ടാവും. പ്രമാണത്തിൽ നിന്നുണ്ടാവുന്ന ജ്ഞാനം എന്ന് പറയുമ്പോൾ അത് നിഗൂഢമായ ജ്ഞാനമല്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം. ഒരു പ്രമാണത്തിലൂടെ നിങ്ങൾക്കൊരു ജ്ഞാനം ഉണ്ടാകുകയാണെങ്കിൽ അത് യാതൊരു നിഗൂഢതയും കാണത്തില്ല. പ്രാമാണികമല്ലാത്ത ജ്ഞാനത്തിലാണ് നിഗൂഢതകൾ പറയുന്നത്. വ്യക്തികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് എന്താണ്? വ്യക്തി അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഓരോരുത്തർക്കും പറയാം. എനിക്ക് നിഗൂഢമായ അനുഭവങ്ങളുണ്ട് എന്ന് പറയും. അത് കേവലം വ്യക്തിനിഷ്ഠമായ കാര്യമാണ്, ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം. അതിനല്ല ഇവിടെ ഭാഷ്യകാരൻ വിചാര വിമർശനങ്ങൾക്ക് വിധേയമാക്കുന്നു, മറിച്ച് പ്രമാണജന്യമായ ജ്ഞാനം എങ്ങനെയാണ്? പ്രമാണജന്യമായ ജ്ഞാനം എന്ന് പറഞ്ഞാൽ നിനക്കും എനിക്കും ഒക്കെ ഒരുപോലെയാണ്, സമാനമാണ്. കാരണം എന്തുകൊണ്ട്? പ്രമാണം എല്ലാവരിലും പ്രവർത്തിക്കുന്ന ഒരുപോലെയാണ്, മനുഷ്യരിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരുപോലെയാണ്. അതിന്ന് ജ്ഞാനം ഉണ്ടായാൽ അതിൽ പ്രത്യേകിച്ച് വിശേഷതയൊന്നുമില്ല, എല്ലാം ഒരുപോലെ തന്നെയായിരിക്കും. വിശേഷതയില്ലെങ്കിൽ അതിനകത്ത് യാതൊരു നിഗൂഢതയില്ല. വ്യക്തികളിലും നിഗൂഢതകൾ ഉണ്ടായിരിക്കും, കേവലം വ്യക്തിനിഷ്ഠമാണ്. അതുകൊണ്ടാണ് പറയുന്നത് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരരുത്, അതവിടെ ഇരുന്നോട്ടെ. പ്രമാണത്തിലൂടെ വിചാരം ചെയ്യുക, പ്രമാണത്തെ അതിനൊക്കെ കാര്യം ബോധ്യപ്പെടുന്നുണ്ടോ എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഒരുവൻ ജ്ഞാനത്തിന് വേണ്ടി എന്തിനെ ആശ്രയിക്കാൻ പറ്റുമോ? പ്രമാണത്തെ. വ്യക്തികളെ ആശ്രയിക്കുന്നതും എന്തിനു വേണ്ടി? പ്രാമാണികമായ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ്. ഗുരുവിനെ സമീപിക്കുന്നു, വ്യക്തികളെ സമീപിക്കുന്നു, എല്ലാവരിൽ നിന്ന് പ്രാമാണികമായ ജ്ഞാനത്തിന് വേണ്ടിയിട്ടാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം അനുസരിച്ച്. അതുകൊണ്ടാണ് രണ്ടിനെ വേർതിരിച്ച് കാണിക്കുന്നത്. ലോകത്ത് പല വ്യക്തികൾക്കും പല അനുഭവങ്ങൾ എല്ലാം കാണും. അതിലൂടെ ഉള്ള ജ്ഞാനത്തെക്കുറിച്ചല്ല ഇവിടെ പറയുന്നു, കേവലം ഒരു ദൃഷ്ടാന്തത്തെ കണ്ടിട്ട് ഒരാൾക്കുണ്ടാകുന്ന ജ്ഞാനത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇവിടെ ശബ്ദപ്രമാണത്തിലൂടെ ഉണ്ടാകുന്ന ജ്ഞാനമാണ്. സമയത്ത് ശ്രുതിസ്മൃതികളിൽ വന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ ഈ പുരുഷപ്രവൃത്തി എന്നുള്ളതിൽ പെടുത്താൻ പറ്റില്ല അല്ലേ? അതാണ്, എല്ലാം ദൃഷ്ടാന്തങ്ങളെല്ലാം പുരുഷപ്രവൃത്തികളാണ്. അപ്പൊ ഭഗവാൻ കൃഷ്ണന്റെ ക്ഷാത്രം കർമ്മം എന്നെല്ലാം പറയുന്ന ഭാഗമില്ലേ, അതെല്ലാം പുരുഷപ്രവൃത്തിയാണ്. അപ്പൊ അതിവിടെ പ്രമാണമാവില്ല എന്ന് പറയാൻ പറ്റും? പ്രമാണം എന്ന് പറയുന്നത് എങ്ങനെയാ? പ്രമാണത്തെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യില്ലേ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ സാധനം ഇത് പ്രമാണമാണോ? ആണോ? അല്ല. അപ്പോ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്ന പ്രമാണമാണോ? അത് നമ്മൾ പറയുന്നത് സാധാരണ ലൗകിക ഭാഷയിൽ പറയുന്നതാണ്. ഇവിടെ പ്രമാണം എന്ന് പറയുന്നത് എന്താണ്? ഏതൊരുവനാണോ ജ്ഞാനം ഉണ്ടാകുന്നത് അവനിലിരിക്കുന്നതാണ് പ്രമാണം. ഒരുവന്റെ കയ്യിൽ എന്തിരിക്കുന്നു അതാണ് പ്രമാണം. അതെ, അതിൽ വിശേഷിച്ചു വരുന്ന ഒരു പ്രമാണം എന്ന് പറയുന്നത് ശബ്ദം. ശബ്ദപ്രമാണം എന്ന് പറയുന്നത് പുറത്തുനിന്ന് നമുക്ക് കിട്ടുന്നതാണ്, ഇതിനെയൊക്കെ പ്രമാണമായി സ്വീകരിക്കുന്നു. ബാക്കിയുള്ള എല്ലാം ദൃഷ്ടാന്തങ്ങളാണ്. ശ്രീകൃഷ്ണൻ എന്തു പറഞ്ഞു ഉപദേശിച്ചു അത് പ്രമാണം. പക്ഷെ നമ്മൾ പറയും ഇക്കാര്യത്തിൽ ശ്രീകൃഷ്ണനാണ് പ്രമാണം എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ശ്രീകൃഷ്ണന്റെ ഉപദേശം പ്രമാണം എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജനകാദേഹം ശ്രീകൃഷ്ണന്റെ ഉപദേശത്തിൽ ഒരു ദൃഷ്ടാന്തം വരുന്നുണ്ടല്ലോ. ദൃഷ്ടാന്തം വരുന്നുണ്ടല്ലോ ശ്രീകൃഷ്ണന്റെ ഉപദേശത്തിൽ. അല്ല, അത് ദൃഷ്ടാന്തം. ശ്രീകൃഷ്ണ ഉദാഹരണം തന്നെയാണ് ഇവിടെ. ശങ്കരാചാര്യ ഉദാഹരണം പറയുമ്പോൾ കുടത്തെ പറയുന്നതിന്റെ ഉദാഹരണം, അതിനെന്താ കുഴപ്പം? കുടവും പടവും എല്ലാം ഉദാഹരണമല്ലേ ഇവിടെ? കർമ്മം ചെയ്യുന്നതിന്, അതായത് ഈ ജ്ഞാനത്തോട്. ഏതിനായാലും ഉദാഹരണം പറയുന്നതിന് ഇന്നതേ പാടുള്ളൊന്നില്ല. കടവും പടവും ഉദാഹരണമാക്കി ശ്രീകൃഷ്ണൻ എന്താ ഉദാഹരണമായത്? അതല്ല പ്രമാണം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറി പ്രമാണം എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ദൃഷ്ടാന്തം വേറെ, പ്രമാണം വേറെ. പ്രമാണങ്ങളിലെ ദൃഷ്ടാന്തത്തിന് ഈ പറഞ്ഞ ശബ്ദത്തിന് മാത്രം എടുക്കാൻ പാടുള്ളൂ? അല്ല, എല്ലാ പ്രമാണത്തെ സ്വീകരിക്കും. അത് അല്ല എന്നല്ലേ പറയുന്നത്? ഇത് പ്രമാണമാണോ? എവിടെ നിൽക്കുന്നു? ഇത് പ്രമാണമാണോ? അത് പ്രമാണമല്ല. ആ, ഇത്രയും മനസ്സിലാക്കിയാ മതി. അവരുടെ വാക്കുകളാണ് പ്രമാണം. പ്രവൃത്തി എവിടെയെങ്കിലും പ്രമാണമായി സ്വീകരിച്ചിട്ടുണ്ടോ? അവരുടെ വാക്ക് അതല്ല. ശരി, അതെന്താ പറയുന്നത്? ഓരോരുത്തരുടെ പ്രവൃത്തി സ യത് പ്രമാണം കുരുതേ എന്നാണ്. ശ്രേഷ്ഠൻ എന്തിനെയാണോ പ്രമാണമായി സ്വീകരിക്കുന്നത്, ശ്രേഷ്ഠൻ പ്രമാണം സ്വീകരിക്കുന്ന ശ്രുതിയാണ്. ശ്രേഷ്ഠന്മാരെല്ലാം പ്രമാണമായി ഭാഷകാരനുസരിച്ച് മനസ്സിലാവും. അവര് സ്വന്തം പ്രവൃത്തിയെ എനിക്ക് പ്രമാണമെന്ന് ഞാൻ പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കൂ, എനിക്ക് തോന്നിയത് പ്രവർത്തിക്കാം, അത് നിങ്ങളൊക്കെ പ്രമാണമാകണമെന്ന് പറഞ്ഞ ആരെങ്കിലും അംഗീകരിക്കും. അപ്പോൾ പ്രമാണമായി സ്വീകരിക്കുന്നത് അവർ പ്രമാണമായി സ്വീകരിക്കുന്നത് എന്ന് പറയുന്നത് ശ്രുതിയും സ്മൃതിയും ഒക്കെയാണ്. അതുകൊണ്ടല്ലേ പറയുന്നത് തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ, നിനക്ക് പ്രമാണമായിരിക്കേണ്ടത് എന്താണ്? ശാസ്ത്രമാണ്, ഞാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയെല്ലാം പ്രമാണമായി സ്വീകരിക്കുന്നതിനെ പറ്റും. ഒന്നിൽ പ്രത്യക്ഷാദി പ്രമാണങ്ങളെ സ്വീകരിക്കുക, അല്ലെങ്കിൽ ശബ്ദപ്രമാണത്തെ സ്വീകരിക്കുക. ഇവിടെ ഏറ്റവും മുഖ്യമായി വരുന്നത് ശബ്ദപ്രമാണമാണ്. അവരെ ദൃഷ്ടാന്തമായി സ്വീകരിക്കാൻ പാടില്ലെന്നല്ല പറയുന്നു. ദൃഷ്ടാന്തമാണ്, ദൃഷ്ടാന്തമായി ലോകത്ത് എന്തിനും സ്വീകരിക്കാം. സർപ്പം പോലും, രജ്ജു സർപ്പം പോലും ദൃഷ്ടാന്തമല്ലേ? അനന്തവാ പ്രമാണം വരെ, ദൃഷ്ടാന്തം വരെ. പ്രമാണത്തെക്കുറിച്ച് നമുക്ക് വിചാരം ചെയ്യുമ്പോൾ അതിൽ യുക്തി ആവശ്യമായിട്ട് വരുന്നിടത്താണ് നമ്മൾ ദൃഷ്ടാന്തങ്ങളെ സ്വീകരിക്കുന്നത്. അവിടെ ദൃഷ്ടാന്തമായിട്ട് പലതിനെയും സ്വീകരിക്കും. അപ്പോൾ ഉപദേശമാണ്. വിവസ്വാൻ മനഹേ മനുരക്ഷാകേ ബ്രവി ഏവം പ്രവർത്തിതം എന്നൊക്കെ പറയുന്നത് എന്താണ്? പരമ്പരയായി വന്ന ഉപദേശത്തെ കുറിച്ചാണ് പറയുന്നത്. ആ ഉപദേശമാണ് ഞാൻ ഉപദേശിക്കുന്നത് എന്നാണ്. ഈ പ്രവൃത്തിയെ പ്രമാണമായിട്ടെടുക്കാൻ പോയി കഴിഞ്ഞാൽ, ശ്രീകൃഷ്ണന്റെ പ്രവൃത്തിയൊക്കെ പ്രമാണമായിട്ടെടുക്കാൻ പോയി കഴിഞ്ഞാൽ ആകെ ആശയക്കുഴപ്പമില്ല. ഞാൻ ചെയ്യുന്ന പോലെ അത് നിങ്ങളും ചെയ്യണമെന്ന് ശ്രീകൃഷ്ണൻ പറയാത്തത് കൊണ്ടാണ് മഹാകുഴപ്പമായി തീരും. ഇന്നത്തെ കാലത്താണെങ്കിൽ നേരെ അകത്ത് പോകും. പോക്സോ നിയമം, ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് പ്രവൃത്തിയൊന്നും ഒരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വഴികാലം പറഞ്ഞെന്താണ്, അലൗകികമായ പ്രവൃത്തികളാണ്, ഈശ്വര ലീലകളാണ്, അങ്ങോട്ടൊന്നും കൂടുതൽ കിടക്കണ്ടെന്ന് പറയുന്നത്. അതൊരിക്കലും സാധാരണ മനുഷ്യന് പ്രമാണമെന്ന് അവിടെ പ്രയോഗിക്കുന്ന ശബ്ദം തന്നെ സാങ്കേതികമായി തെറ്റാണ്. പ്രവൃത്തിയിൽ നമ്മൾ പറയുന്ന പിന്നെ ആകെ വരുന്നത് പ്രവൃത്തിയെ പ്രമാണമായി സ്വീകരിക്കുന്നത് അത് ഈ പ്രാമാണികന്മാരാരും സ്വീകരിക്കില്ല. ചേഷ്ട, ചേഷ്ടയെ പ്രമാണമായി സ്വീകരിക്കുന്നത് നേരിട്ടല്ല. ചേഷ്ട പ്രവൃത്തിയെ പ്രമാണമായി സ്വീകരിക്കുന്നു, ചേഷ്ടയിലൂടെ അനുമാനം. അപ്പം അനുമാനമാണ് അവിടെയും പ്രമാണമായി വരുന്നത്, അല്ല നേരിട്ട് ചേഷ്ട പ്രമാണമാകത്തില്ല. അതുകൊണ്ട് പ്രവൃത്തിയല്ല. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? പരിവ്രാജനെ സംബന്ധിച്ചിടത്തോളം പ്രതിവായം സംഭവതി, കാരണം അയാൾക്ക് കർമ്മങ്ങൾ ഇല്ല.